ശ്രീമുഖേ ശ്രീപനാലി തസ്മദാത്മാവാരേ ദ്രഷ്ടവ്യോ ദർശനഃ ദർശനവിഷയം ആപാദയിതവ്യഃ ശ്രോതവ്യഃ പൂർവമാചാര്യഃ ആഗമതശ്ച പശ്ചാത് മന്ദവ്യ തർക്കതഃ തദോ നിധ്യാസിതവ്യോ നിശ്ചയേന ധ്യാതവ്യഃ ഏവം ഹി അസൌ ദൃഷ്ടോ ഭവതി ശ്രവണ മനന നിധ്യാസന സാധനേ ഹി നിർവർത്തതേ ഹി ഇദേകത്വം യഥാ ഏകത്വം യഥാ നിപഗതാനി തഥാ സമ്യക് ദർശനം ബ്രഹ്മേകത്വ വിഷയം പ്രസീദതി അന്യഥാ ശ്രവണ മാത്രേണ. പറയുന്നു, കേവല ശ്രവണ മാത്രം കൊണ്ട് ഇത് സാധ്യമല്ല. ശ്രവണം, മനനം, നിധിധ്യാസനം, ഈ മൂന്ന് സാധനങ്ങൾ യഥാ ഏകത്വം ഏതാനും ഭഗതാനി, ഇത് മൂന്നും ഒരുമിക്കണം, മൂന്നും ഒന്നാകണം, മൂന്ന് ഏകത്വത്തെ പ്രാപിക്കണം. തഥാ സമ്യക് ദർശനം ബ്രഹ്മേകത്വ വിഷയം പ്രസീദതി നാന്യഥാശ്രവണം മാത്രമാണ്. അപ്പോഴാണ് ആ മൂന്നുകൂടി ഒരുമിക്കുമ്പോഴാണ് ബ്രഹ്മേകത്വ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത. ശ്രവണ മനനം കൂടാതെ നിധ്യാസനം സാധ്യമല്ല. അതിന് ആദ്യം പറഞ്ഞു എന്താണ്? ആത്മാവാരെ ദ്രഷ്ടവ്യ. ഇവിടെ ശ്രോതവ്യു മന്ദവ്യു നിധ്യാസിതവ്യ, അത് കഴിഞ്ഞ് ദ്രഷ്ടവ്യ, അങ്ങനെ ചില അർത്ഥം പറയും. ശ്രോതവ്യു മന്ദവ്യു നിധിധ്യാസിതം കഴിഞ്ഞ ദ്രഷ്ടവ്യം. ശ്രവണം എന്ന നിധ്യാസനങ്ങളിലൂടെ ദർശനം, അങ്ങനെ പറയുന്നു. ഇത് പാഠം ഇങ്ങനെ ആത്മാവരെ ദ്രഷ്ടവ്യ ശ്രോതവ്യു മന്ദവ്യു നിധിധ്യാസിതം, ഈ ക്രമത്തിൽ അർത്ഥം പറയുന്നതിന് പാഠക്രമം എന്ന് പറയും. ആ ക്രമത്തെ വിട്ടിട്ട് ചിലർ പറയുന്നു ദ്രഷ്ടവ്യ എന്ന് പറയുന്ന സാക്ഷാത്കാരത്തെയാണ്. അതുകൊണ്ട് അർത്ഥക്രമത്തെ എടുക്കുന്നു. അപ്പോൾ ശ്രോതവ്യൂ, മന്ദവ്യൂ, നിധ്യാസിതവ്യൂ സാക്ഷാത്കാരാണ്. പക്ഷെ ഇവിടെ ബ്രഹദാരണ്യ ഭാഷ്യത്തെ സംബന്ധിച്ച് പ്രാമാണികമായിരിക്കുന്നു വാർത്തികാരൻ. വാർത്തികമാണ് മുഖ്യം. വാർത്തികാരന്റെ അഭിപ്രായമാണ് എല്ലാവരും എന്റെ വ്യാഖ്യാനത്തെ സ്വീകരിക്കുന്നു. വാർത്തികം പറയുന്ന അതിൻ്റെ ആവശ്യമില്ല. ദ്രഷ്ടവ്യ, ശ്രോതവ്യ, മന്ദവ്യോ, നിധ്യാസിതവ്യ, അത് മതി. അങ്ങനെ പോയാൽ മതി. നാം ഇപ്പൊ ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് സർവമാത്മേത്യത പശ്യേ ആത്മാനാത്മവിഭാഗവിദ് ആത്മാ ദ്രഷ്ടവ്യ ഇത്യുക്തിയേഷോ അർത്ഥോ അത്ര ഭിതീയതേ. ദ്രഷ്ടവ്യ എന്നുള്ള ആത്മാരെ ദ്രഷ്ടവ്യ മാത്രയോട് പറയുകയാണ്. ആത്മദർശനം ഇവിടെ ശ്രോതവ്യോ, മന്ദവ്യോ, നിധ്യാസിതവ്യോ. നിധ്യാസനം എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപരായത്ത ബോധോ ഹി നിധ്യാസനം ഉച്ചത് എന്ന് പറഞ്ഞു. ആ നിധ്യാസനം വരെ എത്തിക്കഴിഞ്ഞാൽ നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പേരെടുത്ത് പറയും. മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് നിധ്യാസനം. അത് കഴിഞ്ഞാൽ സർവമാത്മീ ത്യത പശ്യേ. ഒന്ന് തൻ്റെ സാക്ഷാത്കാരം, തൻ്റെ അനുഭവം, അതാണ് നിധ്യാസനം. അടുത്ത വാർത്തകാരൻ പറയും ഇനി അതിനപ്പുറം ഒരു ജ്ഞാനമില്ല. നിധ്യാസനമാണ് അതിൻ്റെ അവസാനം, അതാണ് എൻ്റെ പൂർണ്ണത. അത് ആത്മനിഷ്ഠമായ അറിവ്. ഇവിടെ പറഞ്ഞു ബ്രഹ്മേകത്വ ബോധം. അങ്ങനെ തന്നെ അറിഞ്ഞാൽ ഇവിടെ ശ്രവണ മനന നിധ്യാസനം എല്ലാം തന്നെ സംബന്ധിച്ചാണല്ലോ. താനാരാണെന്നാണല്ലോ അറിയുന്നത്. തന്നെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം, ലോകത്തെ എങ്ങനെ കാണണം? തുറന്നു വരുന്ന ഭാഗങ്ങളും അതാ പറയുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് സർവമാത്മീത്യത പശ്യേ. സർവത്തെയും ആത്മാവിന് കാണണം ഈ ബോധത്തിൽ. തന്നെ മാത്രം പോരാ, താൻ മാത്രമല്ല ആത്മാ. ആത്മബോധം കേവലം ഒരു വ്യക്തി താൻ. തന്നെ സംബന്ധിച്ചുള്ള ഒരറിവല്ല അത്, ഈ ലോകത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഒരറിവാണ്. ഇവിടെ താൻ, പ്രപഞ്ചം, അങ്ങനെ ഒരു ഭേദമില്ല. എന്നാലിവിടെ പറയുന്ന ബ്രഹ്മേകത്വം അത് സംഭവിക്കത്തുള്ളൂ. ഈ തന്നെ എന്തെങ്കിലുമായിട്ട് അറിഞ്ഞിട്ട് എന്താ വിശേഷം? അത് കേവലം ഒരു സാധാരണ ഞാൻ അജ്ഞനാണെന്നോ ജ്ഞാനിയാണെന്നോ എന്ന് കരുതുന്നത് പോലെ വ്യക്തിനിഷ്ഠമായൊരു അറിവല്ല. ആ ദർശനം, അതാണ് സർവം ആത്മീയത്യത പശ്യേ. സർവത്തെയും എന്നുമ്പ് പറഞ്ഞു സർവശബ്ദ ബ്രഹ്മപര്യായ. സർവം എന്ന് പറയുന്ന ശബ്ദം തന്നെ ബ്രഹ്മത്തിന്റെ പര്യായമാണ്. ആത്മാനാത്മവിഭാഗവിദ് ആത്മാനാത്മവിഭാഗത്തെ അറിയുന്നവൻ, ആത്മാനാത്മവിഭാഗത്തിലൂടെ അനന്തരം സർവത്തെയും ആത്മാവായി കാണുന്നു. പിന്നെ അവിടെ ആത്മാവില്ലത്, അനാത്മാവില്ലത് എന്ന് വേർതിരിക്കാനില്ല. ആത്മാ ദുഷ്ടവ്യുക്തിയേഷത്വം അത്ര വിധീയത. ആത്മാദുഷ്ടവ്യ എന്നാദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ആത്മദർശനത്തിൻ്റെ ഫലമെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ അത് ആത്മദർശനം തന്നെയാണ്. പക്ഷെ ആത്മാദ്രഷ്ടവ്യ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു സവിശേഷതയെ പറയുന്നതാണ്. സർവത്തെയും ആത്മാവായി കാണുക. അപ്പോൾ അത് അത് മുഖ്യം എന്താണോ നിധ്യാസനം തന്നെ. അതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് അപരായത്ത ബോധോത്ര നിധിധ്യാസനം ഉച്ചത്തി. അപര ആയത്തം എന്നർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ അപരാധീനം എന്ന് പറഞ്ഞ് ശ്രവണ മനനങ്ങളെ തുടർന്നു വരുന്നു. അല്ലെങ്കിൽ ഭാഷകാരം പറയുന്ന പോലെ ശ്രവണ മനനങ്ങൾ ഇതോടൊന്ന് ഒന്നിച്ച് മൂന്നുകൂടി ചേർന്ന് വരുന്നു. ആ ബോധമാണ് ഇവിടെ നിധിധ്യാസനം എന്ന് പറയുന്നത്. ബോധമാണ് അത്, നിശ്ചയാത്മകമായ ജ്ഞാനമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പരായത്തം അല്ലാത്തത്, പരാധീനമല്ലാത്ത ഞാൻ, അങ്ങനെ നമ്മൾ മുമ്പ് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പരാധീനം എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണ ഒരു ജ്ഞാനം, ജീവന്മാർക്കെല്ലാം ജ്ഞാനമുണ്ട്, എപ്പോഴും ജ്ഞാനമുണ്ട്. എന്തെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് എപ്പോഴും ഉണ്ട്. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ അറിവെല്ലാം പരായത്തമാണ്. ഈ അറിവിലെല്ലാം അജ്ഞാന സംശയ വിപര്യ ഈ മൂന്ന് ദോഷങ്ങളുണ്ട്. അതിനോട് പറയും അപ്രാമാണ്യ അസ്കന്ധിതം എന്ന് പറയും. അത് ആ ജ്ഞാനത്തെ പ്രാമാണികമെന്ന് പറയാൻ വയ്യ. ദോഷങ്ങളുണ്ട്, അത് ദോഷയുക്തമാണ്. ഇവിടെ അത്തരം ദോഷങ്ങളൊന്നുമില്ലാത്ത ബോധം എന്നാ പറയുന്നത്. ബോധമാണ് അത്, അതൊരു എന്തെങ്കിലും ഒരു പ്രക്രിയയല്ല, ഒരു അഭ്യാസമല്ല. നിധ്യാസനം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെയുള്ള ഒരു ഭാവന ഒരു അഭ്യാസമോ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൻ്റെ പരിശീലനമോ അല്ലെങ്കിൽ ഒരു സമാധിയോ ഇതൊന്നുമല്ല. അത് ബോധമാണ്, അപരായത്തമായ ബോധം, ശ്രവണ മനനങ്ങളെ തുടർന്ന് വരുന്ന ബോധം, അജ്ഞാനാദി ദോഷങ്ങളില്ലാത്ത ബോധം. നിധ്യാസനം ഉച്ചതേ. ഈ ബോധത്തിനപ്പുറം പിന്നീടൊന്നുമില്ല. ആ ബോധത്തിന്റെ സവിശേഷണമാണ് പറഞ്ഞെന്താണ്? സർവം ബ്രഹ്മേത്യത പശ്യ എന്നുള്ളത് ആണ്. സർവത്തെയും ബ്രഹ്മമാണെന്ന് അറിയുന്നു. തന്നെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുമ്പിൽ ലോകം അവശേഷിക്കുന്നുണ്ടല്ലോ. ലോകത്തെക്കുറിച്ച് എന്തറിയും? ഇപ്പൊ തന്നെക്കുറിച്ച് അറിഞ്ഞത് തന്നെ ലോകത്തെക്കുറിച്ച് അറിയാനുള്ള കൂടുതലായിട്ടൊന്നുമില്ല. ആ ബ്രഹ്മേകത്വ ബോധം തന്നെ പൂർവയോരവധിത്വേന തതുപന്യാസ ഇഷ്യത്തെ. ശ്രവണം മനനത്തിന് വേറിട്ടെടുത്തു കഴിഞ്ഞാൽ എന്താണ് ശ്രവണ? അത് ഇനി പറയും. അതിനെ രണ്ടിനെയും വേറിട്ടെടുക്കുകയാണ്. ശ്രവണം മനനം എടുത്തു കഴിഞ്ഞാൽ പൂർവയോരവധിത്വം, ആ രണ്ടെണ്ണത്തിൻ്റെ അവധി എന്ന് പറഞ്ഞാൽ ആ രണ്ടെണ്ണവും പൂർണ്ണമാകുന്നത് എവിടെയാണോ അത് അശ്രവണ മരണങ്ങളുടെ പൂർണ്ണത. ഒന്ന് മറ്റൊന്നിനെ നിരാകരിക്കുകയല്ല, ഒന്ന് മറ്റൊന്നിനെ പൂർണ്ണമാക്കുകയാണ്. തതുപന്യാസേഷ്യതി, അതാണ് ഇവിടെ നിധിധ്യാസനം എന്ന് പറഞ്ഞത്. അപ്പോൾ നിധിധ്യാസനം എന്ന് പറയുന്നത് ബോധമാണ്, അറിവാണ്, അത് ശ്രവണ മനനങ്ങളെ തുടർന്ന് വരുന്നതാണ്, ശ്രവണ മനനങ്ങളുടെ പൂർണ്ണതയാണ്, അത് അജ്ഞാനാദി ദോഷങ്ങളില്ലാത്തതാണ്. ആ ബോധം ആണ് ഇവിടെ പറയുന്നത് ബ്രഹ്മയുഗത്വം എന്ന ബോധം, അല്ലെങ്കിൽ സർവം ഖല്ലിതം ബ്രഹ്മ എന്നുള്ള ബോധം. ശ്രവണാദി ക്രിയാതാവ് കർത്തവ്യേഹ പ്രയത്നതഃ യാവ് യഥോക്തം വിജ്ഞാനം ആവിർഭവതി ഭാസ്വരം. അതുകൊണ്ട് ശ്രവണാദിക്രിയ, ശ്രവണം മനനം, ഈ രണ്ട് ക്രിയകളും കർത്തവ്യ പ്രയത്നത. ഇവിടെ ഈ ആത്മജിജ്ഞാസു, ആത്മജിജ്ഞാസുവിന്റെ മാർഗത്തിൽ പ്രയത്നപൂർവം ചെയ്യേണ്ടത് എന്താണ്? ശ്രവണാദിക്രിയ. ശ്രവണാദി ക്രിയകളാണ്, ശ്രവണ മനനങ്ങളും ക്രിയയാണ്, മാനസികമായ ക്രിയ, മനസ്സുകൊണ്ട് അനുഷ്ഠിക്കുന്ന വ്യാപാരം അതാണ്. അത് പ്രയത്നത, വളരെ യത്നിച്ചു തന്നെ അത് അനുഷ്ഠിക്കണം. എന്തിനു വേണ്ടി? ആത്മബോധത്തിന് വേണ്ടി. എന്തിൻ്റെ ശ്രവണ മനനങ്ങൾ? ആത്മാവിനെ സംബന്ധിച്ച, സ്വസ്വരൂപത്തെ സംബന്ധിച്ച, ശ്രോതാവിൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച ശ്രവണ മനനങ്ങൾ പ്രയത്നപൂർവം അനുഷ്ഠിക്കണം. യഥോക്തം വിജ്ഞാനം, ഈ മുമ്പ് പറഞ്ഞ വിജ്ഞാനം, മുമ്പേ വിജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞത്, നിധ്യാസൻ അപരായത്ത ബോധം, ആ ബോധം ആവിർഭൂതിഭാസ്വരം, ദീപ്തമായ വിജ്ഞാനം. ഒരു വിജ്ഞാനം ദീപ്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചം ദീപ്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ മങ്ങലില്ലാതിരിക്കുക, പുകയും മറ്റുമില്ലാതിരിക്കുക, ദോഷങ്ങളില്ലാതിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതെപ്പോഴും ഈ അജ്ഞാനാദി ദോഷങ്ങളോട് കൂടിയിരിക്കത്തുള്ളൂ. ശ്രവണ മനനങ്ങളിലെല്ലാം ജ്ഞാനത്തെ അത് പിന്തുടരുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ആവശ്യമായി വരുന്നത്. പക്ഷേ പ്രയത്നപൂർവം ശ്രവണാദിക്രിയ അനുഷ്ഠിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അതിനെ തുടർന്ന് ഭസ്വരമായ വിജ്ഞാനം, നിധിധ്യാസന രൂപത്തിലുള്ള വിജ്ഞാനം ആവിർഭവതി, പ്രകടമാകുന്നു. അപരായത്ത ബോധം എന്ന് പറയുന്ന വിജ്ഞാനം പ്രകടമാകുന്നു, അത് ദോഷരഹിതമാണ്. അതിനുവേണ്ടി ഇവിടെ പറയുന്ന വളരെ പരിശ്രമം ആവശ്യമുണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇവിടെ പറയുന്നു, പ്രയത്ന സമാധി സാഹിത്യം തത്ര ആവർത്തിയും. അതിന് ആ വിചാരം ചെയ്യുന്നവന് ചില യോഗ്യതകളൊക്കെ വേണം. സമാധികളെന്ന് പറയുന്ന മനസ്സിൻ്റെ ഏകാഗ്രത, മനസ്സിൻ്റെ അന്തർമുഖത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. അതാണ് ഇവിടെ പ്രയത്നം ആവശ്യമെന്ന് പറയുന്നു. അല്ലാത്തവനതിന് പ്രയത്നിക്കാൻ കഴിയത്തില്ല, അല്ലാത്തവനതിന് ശ്രദ്ധയുണ്ടാകത്തില്ല, യോഗ്യതകളില്ലെങ്കിൽ. അന്തർമുഖതയില്ലാത്തവൻ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് തന്നെ ഇതിന് ശ്രദ്ധ വരത്തില്ല. കാരണം ഈ ലോകത്ത് ഒരുപാട് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പൊ ബഹിർമുഖനായിരിക്കുന്നവന് ബാഹ്യമായ ആരാധനകളിലും പൂജകളിലും ഒക്കെ താല്പര്യമുള്ളവനൊരിക്കുന്നു സമാധിയുക്തമായ ഈ ശ്രവണാദികളിൽ താല്പര്യം വരത്തില്ല. മനസ്സങ്ങനെയാണ്. അന്തർമുഖതയുള്ളവർക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ആത്മനിഷ്ഠ എന്ന് പറയുന്നത് അന്തർമുഖത ഉള്ളവനെ പറ്റും. ആധ്യാത്മികമായ മാർഗത്തിൽ തന്നെയെങ്കിലും ബഹിർമുഖനത് സാധിക്കും. അവനെ ആകർഷിക്കുന്ന ആധ്യാത്മിക വിഷയങ്ങൾ ബാഹ്യമായി തന്നെയുണ്ട്. നമുക്കറിയാം, ബാഹ്യമായ ബഹിർമുഖമായ ആരാധനകളിലും സമ്പ്രദായങ്ങളിലും ഒക്കെ മുഴുകിയിരിക്കുന്നവർക്ക് ഒരിക്കലും അന്തർമുഖമായ ശ്രവണാദിയിൽ ഒരിക്കലും സാധ്യം, അത് വരത്തില്ല, ശ്രദ്ധ വരത്തില്ല. ഇത് പ്രയത്നത, വളരെ പ്രയത്നപൂർവ്വം ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരും പ്രയത്നിക്കും, അത് ബഹിർമുഖമായ അസിദ്ധീര പ്രത്യേകാത്മാനം വിച്ഛത് ആവർത്തചക്ഷു. ഇതിന് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. കാരണം തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അവിടെ അവന് ഭേദബുദ്ധി ഉപേക്ഷിക്കേണ്ടി വരും. അപ്പം ഭേദബുദ്ധിയോടുകൂടി ചെയ്യുന്ന സാധന സമ്പ്രദായങ്ങളെല്ലാം അവന് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു വളരെ പറയുന്നതാ, ഇതിന് വളരെ ശ്രമം ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജ്ഞാനം ആവിർഭവതി ഭാസ്വരം, അതാണ് നിധ്യാസനം. ഒരു നാഗമാ ദർശനം പൂർവം ആകാമ ആചാര്യതോ മതി ത്രയാണമപി സംഗാനാം ശാസ്ത്രാചാര്യാത്മനാം. ഇവിടെ പറയുന്ന അസ്ഥിരമായ ജ്ഞാനം, അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭാസ്വരം വിജ്ഞാനം, ഇതാണ് ലക്ഷ്യം. ഈ ഭാസ്വരമായ വിജ്ഞാനം അല്ലെങ്കിൽ അപരായത്വ ബോധം, ഇവിടെ പറയുന്ന സ്ഥിരമായ ബോധം, ഇതിന് ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദർശനം, ശ്രവണം, മനനം. ത്രയാണാം അഭിസംഗാനാം, അത് ആഗമ ദർശനം പൂർവം. അതല്ലോ, ഇത് ഈ പറയുന്നവർ ഇതെഴുതിയ കാലത്ത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് വൈദികരെ ഉദ്ദേശിച്ചിട്ടാണ്, വേദാധ്യയനം ചെയ്യുന്നവരുദ്ദേശിച്ചു. നമ്മളെപ്പോലുള്ളവരെന്നിവർ മനസ്സിൽ കണ്ടിരുന്നില്ല. അതുകൊണ്ട് ആത്മാവാരി ദ്രഷ്ടവ്യ എന്ന് പറഞ്ഞത് ആ ദർശനം, അത് ആഗമത്തിൽ നിന്ന് വരുന്ന ദർശനമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഉപനയനം ചെയ്ത് വേദാധ്യയനം ചെയ്ത് സാംഗം വേദാധ്യയനം ചെയ്ത് അവനുണ്ടാകുന്ന ജ്ഞാനം, അതിനാണ് ആദ്യം ദർശനമെന്ന് പറഞ്ഞത്. അത് വേദത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ്. വേദം കാരണം അവിടെ പറയുന്നുണ്ടല്ലോ, ആത്മീയവേദം സർവം, ബ്രഹ്മീയവേദം സർവം, തത്വമസി അഹം ബ്രഹ്മാസ്മി, നൂറുകണക്കിന് വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളുടെ അധ്യയനം സ്വാധ്യായം കൊണ്ട് തന്നെ ഒരുവന് ദർശനം ഉണ്ടാകുന്നു, ജ്ഞാനമുണ്ടാകുന്നു. എങ്ങനെയാണോ കർമ്മകാണ്ഡത്തെക്കുറിച്ച് അറിവുണ്ടാകുന്നത്, അതുപോലെ വേദത്തിൽ നിന്ന് ആത്മാവിനെ കുറിച്ചും അറിവുണ്ടാകുന്നു ജ്ഞാനകാന്ഡത്തിൽ നിന്ന്, ഉപനിഷത്തിൽ നിന്ന്. അതിനാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ആത്മാവാരെ ദ്രഷ്ടവ്യ. അതായത് ഇവിടെ ദർശനം എന്ന് ഉദ്ദേശിക്കുന്നത് ആ വേദത്തിൽ നിന്നുണ്ടാകുന്ന ദർശനമാണ്. നേരത്തെ ഭാഷകാരം പറഞ്ഞു ദർശനം എന്ന് പറയുന്നത് അത് അന്തിമമായ ഫലമാണ്. അങ്ങനെയും പറയാം, അത് അർത്ഥക്രമം അനുസരിച്ച് പറയണം. പാഠക്രമം അനുസരിച്ചാണ് പറയുന്നതെങ്കിൽ ദർശനം രണ്ടു തരത്തിലും പറയാമെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത് കൊണ്ട് ആഗമത്തിൽ നിന്നുണ്ടാകുന്ന അറിവ്. അതിൽ ഇന്ന് നമ്മൾ പ്രഭാഷണങ്ങൾ കേട്ടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചോ ഒക്കെ ഉണ്ടാകുന്ന അറിവ്, ആത്മാവിനെ കുറിച്ച് അറിയുന്നു. അതുപോലെ അന്ന് വേദം അധ്യയനം ചെയ്യുന്നവർക്ക് വേദത്തിൽ നിന്ന് തന്നെ അറിവുണ്ടാകും. പക്ഷെ അത് പോരാ, ആ അറിവിൽ ഈ പറയുന്ന ദോഷങ്ങളുണ്ട്. ആ ബോധം എന്ന് പറയുന്ന അപരായത്വ ബോധമല്ല, ഭാസ്വരമായ വിജ്ഞാനമല്ല. അതുകൊണ്ടാണ് അങ്ങനെ വേദാധ്യയനം ചെയ്ത് ആത്മാവിനെ കുറിച്ച് അറിഞ്ഞവരും പിന്നെ ആത്മാവിനെ ഉപേക്ഷിച്ചിട്ട് ആത്മജ്ഞാനത്തെ ഉപേക്ഷിച്ച് വീണ്ടും കർമ്മങ്ങളിലേക്ക് പോകുന്നു. അതിനെ പറയാം അപ്രാമാണ്യ അസ്കന്ധിതം. ഈ അറിവ് ശരിയാണോ, സംശയം ഉണ്ടാവാം, അതിൽ തന്നെ വിപര്യം ഉണ്ടാവാം. അറിവിനെ സംബന്ധിച്ച് അപൂർണതയുണ്ടാകാം, പല ദോഷങ്ങളും വരാം. അതുകൊണ്ട് ആ ദർശനം അത് പൂർണ്ണമല്ല. എന്നാലും അങ്ങനെ ഒരറിവ് ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ പുസ്തകം വായിച്ചറിയുന്നു, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേട്ടറിയുന്നു, കുറെ ചിന്തിച്ച് മനസ്സിലാക്കുന്നു എന്ന് വിചാരിച്ച് ആരും അതിൽ തുടരാറില്ല, അത് വിട്ടുകളയും. അങ്ങനെ ഒരറിവ് അപ്രാമാണ്യ അസ്തന്തിതമായതുകൊണ്ടാണ്. അറിയുന്ന അറിയിൽ തനിക്ക് എന്നെ ഉറപ്പില്ലെന്ന് പറയും. അല്ലെങ്കിൽ പറയും എന്താണ്, അത് വ്യക്തതയില്ല, അറിവിന് വ്യക്തതയില്ല. അല്ലെങ്കിൽ പറയും എനിക്ക് അറിവിന് വിശ്വാസം വരുന്നില്ല. ഇവരെ എനിക്ക് അറിവിൽ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. ആദ്യം ഉണ്ടാകുന്ന അറിവ് അങ്ങനെ തന്നെയാണ്. ഇവിടെ അത് തന്നെ പറയുന്നു, അഗമ ദർശനം പൂർവ്വം ആദ്യം അങ്ങനെ ഒരു അറിവുണ്ടാകുന്നു. അത് സ്വാഭാവികമാണ്, അത് നമുക്ക് മാത്രമല്ല. ഇത്ര കഷ്ടപ്പെട്ട് ചെറുപ്രായത്തിലെ വേദവും വേദാംഗങ്ങളും ഒക്കെ പഠിച്ചവർക്കും ഉണ്ടാകുന്ന അറിവ് ഇങ്ങനെയൊക്കെ തന്നെ തുടക്കം ഒരുപോലാണ്. പക്ഷേ അഗമാചാര്യത്വവും മതി, തുടർന്ന് മനനം, ശ്രവണ മനനം രണ്ടിനും കൂടെ ചേർത്ത് ആ ശ്രവണ മനനങ്ങൾക്ക് ഈ വേദം പോരാ. വേദം എന്നുണ്ടായി എന്ന് നമുക്കറിയാൻ വയ്യ. അതുപോലെ വേദം പഠിക്കുന്നുണ്ട് ആൾക്കാർ, വേദത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേദം പഠിച്ചവരൊന്നും ഇതിൻ്റെ വഴിക്ക് വന്നിട്ടില്ല, കർമ്മത്തിലേക്കാണ് പോയത്. കർമ്മ അല്ലെങ്കിൽ ഉപാസനകൾ, കർമ്മ സംബന്ധിയായ ഉപാസനകൾ, ഈ രണ്ട് വഴിക്കാണ് പോയി. ഈ പറയുന്ന ആത്മീകത്വ ബോധത്തിലേക്ക് വന്നില്ല. എന്തുകൊണ്ടത് വരാത്തത്? അവിടെ ഒന്നിൻ്റെ ഉറവുണ്ടായിരുന്നു ആചാര്യൻ. ഇതിൻ്റെ താല്പര്യം ഇന്നതാണെന്ന് വ്യക്തമാക്കി കൊടുക്കാൻ ആണില്ലേ? അത് ഭാഷ്യകാരൻ അല്ലെങ്കിൽ ഗൂഢപാദ ആചാര്യർ അതുപോലുള്ള ആചാര്യന്മാരത് വ്യക്തമാക്കിയപ്പോഴാണ് മറ്റുള്ളവരത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആഗമം മാത്രം പോരാ, ആചാര്യനും വേണം. ഇപ്പം ശരിയായ മതി ബോധം, അത് കേവലം വേദ അധ്യയനം കൊണ്ട് കിട്ടത്തില്ല. അതിന് ശ്രവണം ആവശ്യമാണ്. കേവല അധ്യയനമല്ല ശ്രവണമെന്ന് പറയുന്നു. ആ താല്പര്യത്തെ നിർണയിക്കുന്നിടത്താണ് ശ്രവണമെന്ന് പറയുന്നത്. എന്നതാണ് ഇതിൻ്റെ താല്പര്യം? ആ താല്പര്യ നിർണയത്തിൽ വരുന്ന ദോഷങ്ങളെ, സംശയാദി ദോഷങ്ങളെ പരിഹരിക്കുന്നതാണ് മനനം. തുടർന്ന് ബോധം, നിധിധ്യാസനം. ഇപ്പോൾ ശ്രവണ മനനങ്ങൾക്ക് ആചാര്യം വേണം, വേദ അധ്യയനത്തിനും ആചാര്യം വേണം. പക്ഷെ അത് ഉപനയനം ചെയ്ത് വേദത്തെ ചൊല്ലിക്കൊടുക്കുന്ന ആചാര്യം. ഇന്നത്തെ പോലെ നമുക്ക് സി ഡി നോക്കി പഠിക്കാൻ പറ്റിയിട്ടു, ലിഖിതമല്ല. അതുകൊണ്ട് ഒരാൾ ചൊല്ലിക്കൊടുത്തേ പറ്റൂ. ഒരാൾ തൻ്റെ നാവിൽ ഉറപ്പിച്ചത് വേറൊരാൾ ആളുടെ ചെവിയിലേക്ക് പകർന്നു കൊടുക്കുന്നു. അവിടെയും ഒരു ആചാര്യം വേണം, ഉപാധ്യായൻ ആചാര്യൻ അവിടെയും വേണം. പക്ഷെ ശ്രവണ മനനങ്ങൾക്ക് അതുപോലെ ഇതിൻ്റെ താല്പര്യത്തെ ഗ്രഹിച്ച ഒരാൾ വേണം. വരുന്നു അംഗൈ സഹ അതീത വേദ ധാതു വിചാര പ്രയോജക ജ്ഞാനം ചെയ്ത് സംഘമായി വേദത്തെ അധ്യയനം ചെയ്യുന്നവന് ഈ വിചാരത്തിന് അവലംബമായിരിക്കുന്ന ഒരു ജ്ഞാനം ആദ്യം ഉണ്ടാവും വേദത്തിൽ നിന്ന്. അങ്ങോട്ട് തിരിയണമെന്നില്ല, ഓരോരുത്തരുടെയും വാസനയാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര കാലമായി കേൾക്കുന്നു, കേൾക്കുന്നവരെല്ലാം ഇതിലേക്ക് വരുന്നുമില്ല. അത് ഓരോരുത്തരുടെ വാസന അനുസരിച്ചുണ്ട്. അന്തർമുഖത തുടങ്ങിയ യോഗ്യതകൾ ഉള്ളവനാണെങ്കിൽ ഇതിലേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞാലോ തതാലോ ആഗമാത് അകാര്യച്ച ശ്രവണം തത്തോ മതൃ മനനം. തുടർന്ന് ആ ദർശനത്തെ തുടർന്ന് ഇങ്ങനെ ഒരു ആത്മാവുണ്ട് എന്നുള്ള അറിവിനെ തുടർന്ന് അകമാത് ആചാര്യ അച്ച, അവിടെ രണ്ടും വേണം, വേദവും വേണം, വേദത്തിന്റെ താല്പര്യത്തെ വെളിപ്പെടുത്താൻ ശേഷിയുള്ള ആചാര്യനും വേണം. ശ്രവണം, അപ്പൊ വേദത്തിന്റെ ആ താല്പര്യം ഇല്ലതാണ് എന്ന് ഭാഷ്യകാരനെ പോലെയുള്ള ആചാര്യന്മാർ വെളിപ്പെടുത്തുന്നത് വരെ നമുക്ക് ശ്രവണമില്ല. തത്വ മാത്രം മനനം, അത് രണ്ടും പിന്നെ ചേർന്ന് വരും, ശ്രവണവും മനനവും. താല്പര്യത്തെ നിർണയിക്കുക, അതിൽ വരുന്ന തടസ്സങ്ങളെ മാറ്റുക, രണ്ടിനും കൂടെ ചേർത്ത് പറയുമ്പോൾ ശ്രവണ മനനം. ശാസ്ത്രാദി പ്രയുക്ത ശ്രവണസ്യ ആത്മധേയ ഹേതുത്വേന ആത്മശബ്ദിത മനസ്സംഗാനാ പൂർണതയാ അനുഷ്ഠാന ത്രയാണാമപി സംഗാനാ ശാസ്ത്ര ആചാര്യാത്മനാ അസംഭാവനാതിശൂന്യം സ്ഥിരം ദൃഢം ബ്രഹ്മജ്ഞാനം നിതിധ്യാസനാഖ്യം ഭവതി. വ്യക്തമായി പറയുകയാണ്, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, നിതിധ്യാസനാഖ്യം. നിതിധ്യാസനം ആഖ്യ പേര് യസ്യ, അതാണ് നിതിധ്യാസനാഖ്യം. നിതിധ്യാസനം എന്ന് പറഞ്ഞു വരുന്ന ബ്രഹ്മജ്ഞാനം, അത് എങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനം, ദൃഢം. മുമ്പ് പറഞ്ഞു ഭാസ്വരം, അതിന് പറഞ്ഞ അപരായത്വ ബോധം, ഇവിടെ പറയുന്നു സ്ഥിരം എന്ന് വെച്ചാൽ ദൃഢം, അചഞ്ചലമായ ജ്ഞാനം, ദൃഢ ബോധം. അത് ഭാഷ്യകാരൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ദൃഢീഭവതി, അതിലിവിടെ പറയും, അതാണ് നിധ്യാസനം. ഇതിനെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളുമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇത് ഈ വാർത്തയൊന്നും ഉദ്ധരിക്കാതെ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം കൽപ്പനയാണോ ഇതൊക്കെ, എന്താ പ്രമാണം, പലരും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അത് വ്യക്തമാണ്. ഇതൊന്നും ഞാൻ വെറുതെ എൻ്റെ സങ്കല്പത്തിൽ പറഞ്ഞതല്ല, ഭാവനയിൽ ഒന്നും വ്യാഖ്യാനിച്ചതല്ല, ഇതൊക്കെ ആചാര്യന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കേൾക്കുന്നവന് വിവരമില്ലാത്തതിന് ഞാനെന്ത് വിളിച്ചു, എന്റെ കുറ്റമല്ലല്ലോ. പലരും ചിന്തിക്കുന്ന അതാണ്, 10, 20, 30 കൊല്ലമായിട്ട് ഞാൻ ഈ പണിയിലാണ്, എന്നിട്ട് ഇതുവരെ ഞാൻ അറിയാത്ത കാര്യം തനിക്കറിയാം, അതെങ്ങനെ ശരിയാകും? ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട്, 10-40 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലാണ്, എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, താൻ എത്ര കാലമായി, ഞാൻ അറിയാത്ത കാര്യങ്ങൾ താൻ അറിഞ്ഞിരിക്കുന്നു, എവിടുന്ന്? അങ്ങനെ ചോദിച്ചവരുണ്ട്. സൗഹൃദം അടുപ്പമുള്ളവരാണ് ചോദിച്ചത്, ദേഷ്യം കൊണ്ടല്ല. ഇവിടെ വ്യക്തമായി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ്, ശ്രവണം മനനം, ദർശനം ശ്രവണം മനനം, ഈ മൂന്നും. സംഗാന, അതിന്റെ സംഗാനം ഇവിടെ പറയുന്നു, പൂർണതയ അനുഷ്ഠാനം. ആദ്യം വേദാധ്യയനം, അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇത് വൈദികന്മാർക്ക് വേണ്ടിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് മനസ്സിലാക്കുക, ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടി പറഞ്ഞാണെന്ന് മനസ്സിലാക്കും. സീഡിയിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്, പണ്ട് വേദത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്. ആ വ്യത്യാസമുണ്ട്. അതിന്ന് കാലത്തിനനുസരിച്ച് മനസ്സിലാക്കുകയേ വഴിയുള്ളൂ, വേറെ പോകും വഴിയില്ല. ഈ മൂന്നിൻ്റെയും പൂർണ്ണമായ അനുഷ്ഠാനം കൊണ്ട് വേദാധ്യയനം, ശ്രവണം, മനനം, ഇതുകൊണ്ട് അസംഭാവനാതിശൂന്യം, ദോഷശൂന്യമായ, ഇത് തന്നെ അസംഭാവന, വിപരീത ഭാവന എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ ദോഷങ്ങളെന്ന് മനസ്സിലാക്കിയാൽ മതി. സാങ്കേതികമായ അതിനെ പലതരത്തിൽ പറയും. ദൃഢം ബ്രഹ്മജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം. നിധിധ്യാസനം എന്ന ജ്ഞാനം ഭവതി, ഉണ്ടാകുന്നു. വീണ്ടും അത് തന്നെ വിശദീകരിക്കുന്നു. കാരണം ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ പല കൽപ്പനകളും ഭാവനകളും മനുഷ്യർക്ക് മുറി വിദ്വാൻമാർ ഒരുപാട് വേണ്ട അധീനങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് നമ്മൾ ഭാഷ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രാമാണികന്മാരായ ആചാര്യൻ നിന്നോ ആയിരിക്കില്ല പലപ്പോഴും ഇതൊക്കെ ഗ്രഹിക്കുന്നത്. വിവരക്കേടിന് ചെവി കൊടുക്കുന്നവരാ കൂടുതൽ. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. പ്രതിപത്തി പുരാശാബ്ദി യാവന്ന മനുദേ ശ്രുതം ശ്രുത്വ മത്വാദ തം സാക്ഷാത് ആത്മാനം പ്രതിപദ്യതേ. ആ സാക്ഷാത് പ്രതിപത്തി, അതിനാണ് നമ്മൾ പറയുന്നത് സാക്ഷാത്കാരം. എന്തിൻ്റെ ആത്മാനം? ആത്മാവിൻ്റെ സാക്ഷാത്കാരം, അതാണ് നിധ്യാസനം എന്ന് പറയുന്നത്. പിന്നെ ചിലടത്ത് പറയും എന്താണ് നിധ്യാസനത്തിന് ശേഷം സാക്ഷാത്കാരം എന്ന് പറയും. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അസംബന്ധമെന്ന് കരുതണ്ട. കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് മുമ്പ് പറഞ്ഞ സർവം ആത്മാ എന്നുള്ള ജ്ഞാനം. താൻ ആത്മാവാണെന്നറിയുന്നവന് തുടർന്ന് സർവം ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, രണ്ട് ജ്ഞാനത്തെയല്ല ഉദ്ദേശിക്കുന്നത്, അത് രണ്ട് ജ്ഞാനമാണ്. നിധിധ്യാസനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതൊരു ജ്ഞാനം, അല്ലെങ്കിൽ നിധിധ്യാസനം എന്ന് പറയുന്ന എന്തോ ഒരു അഭ്യാസം, ഒരു സർക്കസ് കാണിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജ്ഞാനം, അതാണ് അവസാനത്തെ ജ്ഞാനം. അങ്ങനെയല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാറുണ്ട് നിധ്യാസനത്തിന് ശേഷം ജ്ഞാനം. നിധ്യാസനം ജ്ഞാനം അല്ലാത്തത് കൊണ്ടല്ല അങ്ങനെ പറയുന്നതിനെ നമ്മൾ സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് വിവരമുള്ളവരാണെന്ന് നമുക്ക് ധാരണയുണ്ടെങ്കിൽ. വിവരമില്ലാത്തവരും പറയും, അതിനെ സമന്വയിക്കാൻ പോകേണ്ട, തള്ളിക്കളയും. അക്കാര്യത്തിൽ ആചാര്യന്മാർക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. പ്രതിപത്തി പുരാശാബ്ദി ആദ്യം എന്താണ്? പ്രതിപത്തി ജ്ഞാനം ഉണ്ടാകുന്നു. ശാബ്ദി ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം, വേദാധ്യയനം ചെയ്യുന്നവനുണ്ടാകുന്ന ജ്ഞാനം എന്നതിനെ കുറിച്ച്, തന്നെക്കുറിച്ച്, സ്വസ്വരൂപത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മേകത്വത്തെ സംബന്ധിച്ച് ആദ്യം ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. യാവന്ന മനുതേ ശ്രുതം, അത് മനനത്തിലെത്തുന്നതുവരെ അത് ശ്രവണ ജ്ഞാനമാണ്. ആ ജ്ഞാനം നമുക്കതിനെ ശ്രവണജ്ഞാനം എന്ന് പറയാം. എന്തുകൊണ്ട്? അത് ആചാര്യൻ നിന്ന് വേദം കേട്ടപ്പോൾ ഉണ്ടായ ജ്ഞാനമല്ലേ, അത് പോരെന്നാ പറയുന്നു. യാവന്ന മനുതേ ശ്രുതം, അത് മനനത്തിലൂടെ ദൃഢമാകുന്നതുവരെ അത് ശ്രവണജ്ഞാനം തന്നെ. എന്ന് വെച്ചാൽ ആദ്യം അതൊക്കെ ഓരോ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ചാണ്. ഒരാൾ സ്വതേ അന്തർമുഖനാണ്, ഏകാഗ്രതയുള്ളവനാണ്, സമാധി ഗുണങ്ങളെല്ലാം ഉള്ളവനാണ്, അവന് സ്വർഗത്തിലും കർമ്മത്തിലൊന്നുമുള്ള വാസനയില്ല, ആഗ്രഹങ്ങളില്ലെങ്കിൽ അവന് ആ ശ്രവണത്തിൽ നിന്ന് തന്നെ ശരിയായ ബോധം ഉണ്ടാകും. അതിനുള്ള പക്വത അവന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് ശ്രവണ മനനങ്ങളിലൂടെ ആ തത്വത്തെ ദൃഢമാക്കേണ്ടി വരും. കാരണം ബുദ്ധി ഉറക്കത്തില്ല, നമുക്കൊക്കെ സംഭവിക്കുന്നു. വീണ്ടും അതിനെ ചിന്തിക്കേണ്ടി വരുന്നു, ബുദ്ധിയെ ദൃഢമാക്കേണ്ടി വരുന്നു, അതിനെ വ്യക്തമാക്കേണ്ടി വരുന്നു. ഇതെല്ലാം എഴുതിയ ഈ ഭാർത്തികാരനും അവസാനം എഴുതിയിരിക്കുന്ന എന്താണ്? ഇത്രയും വ്യക്തമായി ഈ തത്വത്തെ വ്യക്തമാക്കിയ ആചാര്യനും അവസാനം പറഞ്ഞിരിക്കുന്ന എന്താണ്? മമ ബോധ വിശുദ്ധയെ. ഞാനിതൊക്കെ എഴുതിയത് എന്റെ ബോധത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ്. നമ്മളത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്റെ ബോധത്തിൽ വരുന്ന ദോഷങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ മനനം അതിനാവശ്യമാണ്, അത് തുടരണം, തുടർന്ന് തന്നെ തീരണം. ഇങ്ങനെ ശ്രുത്വ മത്വ, അങ്ങനെ ശ്രവണത്തിലൂടെ മനനത്തിലൂടെ താല്പര്യത്തെ നിർണയിച്ച് അതിനുള്ള ദോഷങ്ങളെ പരിഹരിച്ച് തം സാക്ഷാത് ആത്മാനം പ്രതിപദ്ധ്യതേ, സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതാണ് നിധിധ്യാസനം. അപ്പോൾ എന്താണ് നിധ്യാസനം എന്നുള്ളതിനൂടെ വ്യക്തമാക്കേണ്ടത്? അനന്യായത്ത വിജ്ഞാനേ ശ്രവണാദേർ ഉപായത ജ്ഞാതെ നാപേക്ഷതെ കിഞ്ചിത് പ്രതീചോ അനുഭവാത് പരം. നേരത്തെ പറഞ്ഞുള്ളൂ അനന്യ അപരായത്ത ബോധം. ഇവിടെ പറയുന്നു അനന്യായത്ത വിജ്ഞാനം, മുമ്പ് പറഞ്ഞത് തന്നെ. അവിടെ അപരായത്ത ബോധം എന്ന് പറഞ്ഞു, മുമ്പ് നിശ്ചയാത്മികാധി എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു അനന്യായത്ത വിജ്ഞാനേ. അനന്യായത്ത വിജ്ഞാനത്തിന് എന്നുവെച്ചാൽ അതിനുവേണ്ടി നിമിത്ത സപ്തമി എന്ന് പറയുന്നത് അനന്യായത്ത വിജ്ഞാനത്തിന് വേണ്ടി എന്താണ്? ശ്രവണാദികൾ ഉപായത, അതിന്റെ ഉപായമാണ് ശ്രവണാദികൾ. ആ ശ്രവണാദി എന്ന് പറഞ്ഞാൽ ദർശനം, ശ്രവണം, മനനം. ഭാഷകാരം പറഞ്ഞ അത് അതിന്റെ ഉപായങ്ങളാണ്. ദർശനത്തെ ഒന്നുകിൽ ഉപായമായി എടുക്കുക, അല്ലെങ്കിൽ ആത്യന്തികമായി ഫലമായെടുക്കുക, രണ്ടായാലും കുഴപ്പമില്ല. പാഠക്രമമനുസരിച്ചും അർത്ഥക്രമമനുസരിച്ചും എന്നു പറഞ്ഞാണ്. അനന്യായത്ത വിജ്ഞാനം ശ്രവണ മനനത്തെ തുടർന്ന് വരുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ ദർശന ശ്രവണ മനനത്തെ തുടർന്ന് വരുന്ന വിജ്ഞാനം, അല്ലെങ്കിൽ അജ്ഞാനാദി ദോഷങ്ങൾ ഇല്ലാതെ വരുന്ന വിജ്ഞാനം, അതിനെന്താണ്? ശ്രവണാദി ഉപായത്ത, അതിനുപായമായിരിക്കുന്ന ശ്രവണാദികളാണ്. അത് ശ്രവണം, ഈ ദർശനമെന്ന് പറയുന്നതിന് രണ്ട് തരത്തിലും അർത്ഥമെടുക്കാം, പാഠക്രമമനുസരിച്ചും അർത്ഥക്രമമനുസരിച്ചും. ഈ പാഠക്രമം അർത്ഥക്രമം എന്നൊക്കെ പറയുന്ന മീമാംസകർ വേദമീമാംസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ്. അത് തന്നെ ഇവിടെ അദ്വൈതികൾ സ്വീകരിക്കുന്നു എന്നുള്ളു. അവർ പറയും ചിലടത്ത് ഒരു കർമ്മം ചെയ്യണം, ഒരു കർമ്മത്തിനൊരു ക്രമം വരുമല്ലോ, ആ ക്രമം എങ്ങനെ ചെയ്യണം, അവിടെ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് ചെയ്യണമോ അതോ എന്താണോ അതിൻ്റെ പ്രയോജനം അതനുസരിച്ച് ചെയ്യണം. അങ്ങനെ ചിന്തിച്ചിട്ട് അവർ പറയും ആ ഇന്ന ഭാഗങ്ങളിൽ ആ പറഞ്ഞിരിക്കുന്ന ക്രമം അനുസരിച്ച് ചെയ്യണം, പാഠക്രമം അനുസരിച്ച് ചെയ്യണം, ഇന്ന ഭാഗങ്ങളിൽ അർത്ഥക്രമം അനുസരിച്ച് ചെയ്യണം. സവനം സോമലത്തെ പിഴിഞ്ഞെടുക്കുന്നു, അത് യാഗത്തിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ ശരിയാകും. പക്ഷെ യാഗത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് സോമലത പിഴിയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് ചെയ്താൽ ശരിയാകും. യാഗം കഴിഞ്ഞിട്ട് പിന്നെ സോമല എടുത്തേടെ ആവശ്യമെന്താ? അപ്പോൾ വേദവാക്യത്തിൽ ആദ്യം യാഗത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് സോമലതയെ പിഴിഞ്ഞെടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെ പാഠക്രമം സ്വീകരിക്കരുത്, മറിച്ച് അർത്ഥകർമ്മ പ്രയോജന. അപ്പോൾ വേദത്തിൽ എന്താ പറഞ്ഞത്? ആദ്യം യാഗം, പിന്നീട് സോമനതയെ പിഴിഞ്ഞു. ആ യാഗത്തിന് വേണ്ടിയാണ് സോമനതയെ പിഴിഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? സോമനതയെ പിഴിയണം. അത് അർത്ഥക്രമം. ഇങ്ങനെയാണ് പാഠക്രമവും അർത്ഥക്രമവും നിർണയിക്കുന്നത് പൂർവമീമാംസ. അത് ചിലയിടത്ത് പാഠക്രമം സ്വീകരിക്കും, ചിലയിടത്ത് അർത്ഥക്രമം സ്വീകരിക്കും, ചിലയിടത്ത് രണ്ട് സ്വീകരിക്കും. ഇവിടെ രണ്ട് സ്വീകരിക്കാം. അപ്പോൾ പക്ഷേ അർത്ഥക്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ ദർശനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെയായി. ബ്രഹ്മയും വേദം സർവം എന്നുള്ള ജ്ഞാനമാണ്. പാഠക്രമം അനുസരിച്ചാണെങ്കിൽ ദർശനത്തിൻ്റെ അർത്ഥമായി അധ്യയനം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം. അപ്പോൾ ഇവിടെ മുഖ്യമായി വരുന്നത് ശ്രവണം മുതലാണ്. കാരണം അവിടെയാണ് താല്പര്യത്തെ നിർണയിക്കുന്നത്. അവനോട് പറഞ്ഞ് ശ്രവണാദി പലയിടത്തും പറയുമ്പോൾ ദർശനാദി എന്ന് പറയാറുണ്ട്. ശ്രവണാദി ശ്രവണമനനം അതാണ് ഉപായം. എന്തിന്? നിരധ്യാസനത്തിന്. ജ്ഞാതേ നാപേക്ഷതേ കിഞ്ചിത് പ്രതീചു അനുഭവാത് പരം. അനന്യായത്ത വിജ്ഞാനേ ജ്ഞാതേ ജാതേ ജ്ഞാതേ എന്നുള്ള ജാതേ കണ്ണുപിടിക്കുന്നില്ല. അനന്യായത്ത വിജ്ഞാനേ ജാതേ എന്നാണ്. അനന്യായത്ത വിജ്ഞാനം ഉണ്ടായ എന്നുവെച്ചാൽ ഇവിടെ പറയുന്ന നിരിധ്യാസനം എന്നുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ്? പ്രതീജ അനുഭവ, അത് സ്വസ്വരൂപത്തിൻ്റെ അനുഭവമാണ്. ആ നിശ്ചയാത്മകമായ ജ്ഞാനം അതിൻ്റെ അനുഭവമാണ്. ലോകത്തിന് നമുക്കിങ്ങനെ അറിയാം, എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത് പുസ്തകമാണ്, ഞാനിത് പുസ്തകമാണെന്ന് ബോധിക്കുന്നു, എനിക്കൊരു സംശയമില്ല, എനിക്ക് ഭ്രാന്തിയില്ല. ഇക്കാര്യം മറ്റെന്തെങ്കിലുമാണെന്ന് എനിക്കൊരു ഭ്രാന്തിയില്ല, ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയില്ല. ഇത് പുസ്തകമാണോ അതേ പേനയാണോ എന്ന് സംശയമില്ല. അങ്ങനെ ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ജ്ഞാനം ഉണ്ടായാൽ ഈ ജ്ഞാനമില്ലാതെ പുസ്തകത്തെക്കുറിച്ചുള്ള അനുഭവം വേറെന്താ? ജ്ഞാനം തന്നെയാണ് അനുഭവം. ജ്ഞാനവും അനുഭവവും രണ്ടല്ലോ. പക്ഷെ നമ്മൾ രണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും വെളിച്ചമില്ലാത്തതുണ്ടോ? അല്ലെങ്കിൽ ഞാനിവിടെ വേറെ സാധനം വെച്ചിട്ടാ പോയത്? ഒരു തുണി, വെളുത്ത തുണി ഇവിടെ വെച്ചിട്ട് പോയി. അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഞാൻ ദൂരെ നിന്ന് നോക്കിയിട്ട് പറയണത് പുസ്തകമാണോ അതേ തുണിയാണോ? ഇതിന് നമ്മുടെ അനുഭവം എന്ന് പറയത്തില്ല. ഇത് ഒരു സംശയമുള്ള ജ്ഞാനമാണ്. അങ്ങനെ സംശയം വരുന്നിടത്ത് നമ്മളതിന് അനുഭവം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് വ്യക്തമായി അജ്ഞാന സംശയ വിരിയം ഇല്ലാതെ ബോധിച്ചു കഴിയുന്ന ഈ ജ്ഞാനം ഇത് തന്നെയാണ് അനുഭവം. ജ്ഞാനവും അനുഭവവും രണ്ടല്ല. ഇതൊരു ബാഹ്യ വിഷയത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണെങ്കിലോ, അതും ആ സ്വരൂപം തന്നെ ജ്ഞാനമാണെങ്കിലോ. ബാഹ്യമായ വിഷയത്തെ സംബന്ധിച്ച് പോലും ജ്ഞാനവും അനുഭവവും രണ്ടല്ലെങ്കിൽ സ്വസ്വരൂപം സ്വയം ജ്ഞാനമായിരിക്കെ ആ ജ്ഞാനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിശ്ചയം ഉണ്ടായാൽ അത് തന്നെയാണ് അനുഭവം. അല്ലാതെ എന്താണ്? എന്നാ അപേക്ഷത്തെ കിഞ്ചിത് പരം, ഇതിനപ്പുറം ഇനി മറ്റൊന്നിനെയും ഇവിടെ അപേക്ഷിക്കുന്നില്ല. നിരധ്യാസത്തിന് നിരധ്യാസനത്തിനപ്പുറം ഒരു ജ്ഞാനമില്ല. എന്നുവെച്ചാൽ നിരധ്യാസനം കൊണ്ട് ഇനിയൊരു ജ്ഞാനം ഉണ്ടായി വരുമെന്ന് നമ്മൾ സാധാരണ ധരിച്ചിട്ടുണ്ടല്ലോ. അതിനിവിടെ വാർത്തകാരൻ നിഷേധിക്കുകയാണ്, അത് ശരിയല്ല. കിഞ്ചിത് പ്രതീജ അനുഭവ പരം കിഞ്ചിത് എന്ന അപേക്ഷത്തെ പ്രത്യേക ആയ തൻ്റെ സ്വരൂപത്തിൻ്റെ അനുഭവ രൂപത്തിലുള്ള ഈ വിജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനപ്പുറം ആത്മബോധം എന്നുള്ളതിന് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. പരമാവധി ആശ്രയിക്കുന്നത് മുമ്പ് പറഞ്ഞ സമാധിയുക്തമായ ശ്രവണാദി സാധനങ്ങളെയാണ്, ശ്രവണമനനങ്ങളെ അല്ലെങ്കിൽ ദർശന ശ്രവണ മനനങ്ങളെയാണ്. അതിൽ നിന്നുണ്ടാകുന്ന അനന്യായത്വ വിജ്ഞാനത്തിനപ്പുറം വിദ്വാൻ മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല, മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി എനിക്കൊരു ജ്ഞാനം വേണം, എനിക്കിനി ഒരു സാക്ഷാത്കാരം വേണം, എനിക്കിനി ഒരു അനുഭവം വേണം, അങ്ങനെയൊന്നും വിവേകമുള്ളവൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വിവേകമില്ലാത്തവരാഗ്രഹിക്കും, അവരുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇവിടെ ആ നിധിധ്യാസനം എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഇനിയും സംശയം ഉണ്ടാകുകയാണെങ്കിൽ അതിന് ഇതെല്ലാം വരുന്നു. ഭാഷ്യകാരൻ പറഞ്ഞു, സമ്യക് ദർശനം ബ്രഹ്മേകത്വ വിഷയം പ്രസീദതി നന്യഥ ശ്രവണമാത്രേണ. യദ് ബ്രഹ്മക്ഷത്രാദി കർമ്മ നിമിത്തം വർണ്ണാശ്രമാദി ലക്ഷണം ആത്മന്യവിദ്യ അധ്യാരോപിത പ്രത്യയവിഷയം ക്രിയാകാരകഫലാത്മകം അവിദ്യാപ്രത്യയവിഷയം രജ്വാമിവ സർവപ്രത്യ തദുപമർദ്ദനാർത്ഥം ആഹാ. നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നതിന് അന്തർമുഖത ആവശ്യമാണ്. സമാധി എന്ന് പറയുമ്പോൾ അത് അടുത്തോണം മുഖ്യമായിട്ട്. അതിന് തടസ്സമായിരിക്കുന്ന എന്താണ്? ഈ ബോധത്തിന്, ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മക്ഷത്രാദി കർമ്മ നിമിത്തം വർണ്ണാശ്രമാദി ലക്ഷണം. ബ്രഹ്മക്ഷത്രാദി കർമ്മത്തിന് നിമിത്തമായിട്ട് വെച്ചിരിക്കുന്നത് അത് കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബ്രഹ്മക്ഷത്രം എന്ന് പറയും തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആത്മബോധവുമായതിന് യാതൊരു ബന്ധവുമില്ല. ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അത് ശരിയാണ്. കാരണം പഴയകാലത്ത് മനുഷ്യൻ പല ഗോത്രങ്ങളായി തിരിഞ്ഞിരുന്നു, അപ്പോൾ പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിരുന്നു ഓരോ ഗ്രൂപ്പിലും. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നെല്ലാം പറയുന്നത് കർമ്മ നിമിത്തമായിട്ടുള്ളതാണ്. അത് വർണ്ണമായി ആശ്രമമായി വർണ്ണാശ്രമാദി ലക്ഷണം, അത് വർണ്ണമായും ആശ്രമമായും പിരിച്ചിരിക്കുന്നു. വർണ്ണമായും പിരിക്കുമ്പോൾ അതിനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയും. ആശ്രമമായി പിരിക്കുമ്പോൾ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, ഗർഹസ്ഥ്യം, സന്യാസം, ഇങ്ങനെയെല്ലാം പറയും. ഇതാണ് അതിൻ്റെ സ്വരൂപം. ഇതെല്ലാം കർമ്മത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഇതിന് ആത്മബോധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കർമ്മത്തിന് അതൊക്കെ ഇരുന്നോട്ടെ, അന്നത്തെ നിലയ്ക്കനുസരിച്ച് ഇന്നും അങ്ങനെയാണല്ലോ. ഇന്നും മനുഷ്യൻ്റെ ഇടയിൽ കർമ്മത്തിനനുസരിച്ച് വിഭജനങ്ങളുണ്ട്. ഓരോ കർമ്മം ചെയ്യുന്നവരെ നമ്മൾ കർമ്മത്തിനനുസരിച്ച് വിവരിക്കുന്നു. ഡോക്ടർ എന്ന് ചിലരെ വിളിക്കുന്നു, എഞ്ചിനീയർ എന്ന് വിളിക്കുന്നു. അതൊക്കെ അവരുടെ കർമ്മം അനുസരിച്ചിട്ടാണ് ഇന്നും. അതുപോലെ പണ്ടും കർമ്മം അനുസരിച്ചിട്ട് കർമ്മനിമിത്തം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊന്നും പറഞ്ഞിട്ടില്ല, ഇത് ജന്മനിമിത്തമാണ്, കർമ്മനിമിത്തമാണ്, വർണ്ണാശ്രമാദി ലക്ഷണം, വർണ്ണം ആശ്രമം തുടങ്ങിയ രൂപത്തിലുള്ള ഈ ബ്രാഹ്മണ ക്ഷത്രിയാദി ഭേദം ഇതെന്താണ്? ആത്മനി അവിദ്യ ആരോപിത പ്രത്യേക വിഷയം. ഓരോരുത്തരും തന്നിൽ ഉള്ള അജ്ഞാനം കൊണ്ട് ആരോപിക്കുന്നതാണ് തൻ. ഇവിടെ പറയുന്ന ആത്മവസ്തുവാണ് താൻ, ആത്മതത്വമാണ് താൻ. അതറിയാത്തതുകൊണ്ട് ആത്മനി അവിദ്യ അധ്യാരോപിതം, അതറിയാത്തതുകൊണ്ട് പല അറിവുണ്ടാകും. പരമാർത്ഥത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന അറിവ്, അറിവുകൊണ്ട് ആരോപിതമാണ്, കല്പിതമാണ്. കല്പിതമായ ആ അറിവിന്റെ വിഷയമാണിത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ എന്നെല്ലാം പറയുന്നത്. ക്രിയാകാരക ഫലാത്മകം, ഇതിൻ്റെ സ്വഭാവം എന്താണ്? കർമ്മനിമിത്തമായതുകൊണ്ട് ഈ കൽപ്പനകൾ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെ ക്രിയാകാരകം ഫലം ഇതെല്ലാം അവന് സംഭവിക്കും. ഇതിൻ്റെ മൊത്തം രൂപം അതാണ്. താൻ ബ്രാഹ്മണനാണ്, അതിൻ്റെ കർമ്മം ചെയ്യുന്നു. ക്ഷത്രിയനാണ്, അവൻ്റെ കർമ്മം ചെയ്യും. വൈശ്യൻ വൈശ്യൻ്റെ കർമ്മം ചെയ്യും. ശൂദ്രൻ ശൂദ്രൻ്റെ കർമ്മം ചെയ്യും. ചണ്ടാളൻ ചണ്ടാളൻ്റെ കർമ്മം ചെയ്യും. ഇതെല്ലാം ക്രിയാകാരക ഫലാത്മകമാണ്, ക്രിയാകാരക ഫലരൂപത്തിലുള്ളതാണ്. മൊത്തത്തിൽ എന്താണ് പറയുന്നത്? ഇത് അവിദ്യാപ്രത്യവിഷയം. ഇതെല്ലാം അജ്ഞാനം കൊണ്ടുള്ള കൽപ്പനകളാണ്. ആത്മാവിൽ ഇത്തരം കൽപ്പനകൾ അജ്ഞാനം കൊണ്ട് മാത്രമാണ്, അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. ഈ ജാതിഭേദം, വർണ്ണഭേദം, ആശ്രമഭേദം ഇതെല്ലാം അറിവില്ലായ്മ കൊണ്ട് തന്നെ കൽപ്പിക്കുന്നതാണ്. പറയുന്നു, രജ്ജ്വാമിവ സർപ്പപ്രത്യഹ, രജ്ജുവിൽ സർപ്പത്തെ കൽപ്പിക്കുന്നത് പോലെ. അത്രയേ ഉള്ളൂ, രജ്ജുവിൽ സർപ്പത്തെ കൽപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഭേദത്തെ കൽപ്പിക്കുന്നു. ശരി, കൽപ്പിച്ച് കൽപ്പനയാണെന്നറിഞ്ഞാൽ ശരി, കൽപ്പനയാണെന്നറിയാതെ പിന്നീട് അതിൽ അഭിമാനിക്കുന്നു. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ശൂദ്രനാണ്, എല്ലാം അഭിമാനമാണ്. തദുപമർദ്ദനാർത്ഥം, അത് പോകണം. അതിൻ്റെ ഉപമർദ്ദനം അതിനെ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. ഈ വിപരീത പ്രത്യയത്തെ ഇല്ലാതാക്കുന്നതിനുള്ള വിവേകം അതാവശ്യമാണ്. അതിനുവേണ്ടി പറയുന്നു എന്താണ്? ആത്മനിഖൽവരേ മൈത്രേ ദൃഷ്ടി ശ്രുതി മതി വിജ്ഞാതേ ഇതം സർവം വിദിതം ഭവതി. ആത്മനിഖല്യരേ മൈത്രേ, ഇന്ന് പറഞ്ഞ ശ്രവണമനനിധ്യാസനങ്ങൾ കൊണ്ട് ആത്മനിഖല്ലുരെ മൈത്രേയി, അല്ലയോ മൈത്രേയി, ആത്മാവിൽ ഉള്ള ആ ബോധം, ആത്മാവിനെ സംബന്ധിച്ച ബോധം, തന്നെ സംബന്ധിച്ചുള്ള ബോധം, ദൃഷ്ടേ ശ്രുതേ മതേ വിജ്ഞാതേ, ദർശനം എന്നു പറഞ്ഞു, ശ്രവണം അതും ചർച്ച ചെയ്തു, മനനം മുമ്പ് നിധ്യാസനം എന്ന് പറഞ്ഞു, ഇവിടെ പറഞ്ഞു വിജ്ഞാതേ വിജ്ഞാനം. പറഞ്ഞ നിധ്യാസനത്തിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതം സർവം വിദിതം ഭവതി, കാണുന്നതല്ല ഏത് ഭാഷകാരൻ പറയുന്നു, ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ഈ ഭേദങ്ങളെല്ലാം വിദിതമായി തീരുന്നു. എങ്ങനെ ആത്മാവായി വിദിതമായി തീരുന്നു? പിന്നീട് അവിടെ ഭേദമില്ല. അതാണ് മുമ്പ് വർത്തികാരം പറഞ്ഞത്, സർവവും ആത്മാവായി തന്നെ കാണുന്നു. സർവവും ആത്മാവായി കാണുന്നവന് ഈ ബ്രാഹ്മണ ക്ഷത്രിയാദി അഭിമാനമില്ല, അതുകൊണ്ടുള്ള രാഗമില്ല, അതുകൊണ്ടുള്ള ദേഷ്യവുമില്ല. അവൻ സർവവും ആത്മാവായി തന്നെ കാണുന്നു, സർവം വിദിതമായി തീരുന്നു. അതുകൊണ്ട് അടുത്തു വരുന്ന ഭാഗത്തെക്കുറിച്ച് ഭാഷകാരൻ പറയുന്നത്, ഈ അജ്ഞാനം കൊണ്ട് കൽപ്പിതമായ ബ്രഹ്മക്ഷത്രാദിഭേദം അല്ലെങ്കിൽ ബ്രഹ്മക്ഷത്രാദിഭേദ ബോധം അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണരുത്, അങ്ങനെ ചിന്തിക്കരുത്. അത് ബ്രഹ്മഭേദമായാലും ശരി, ആശ്രമഭേദമായാലും ശരി, ആത്മബോധമുള്ളവൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എല്ലാം ഒരുപോലെ തന്നെ, ഒന്നിനും മറ്റൊന്നിനും അപേക്ഷിച്ച് വിശേഷതയൊന്നുമില്ല. അങ്ങനെ വർണ്ണഭേദം ആശ്രമഭേദം ഇത് രണ്ടും ഒരുപോലെ തന്നെ, രണ്ടിലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. വർണ്ണാഭിമാനം പോലെ തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് ആശ്രമാഭിമാനം. ഇതിന് നിരാകരിക്കുന്നു. ആത്മബോധത്തിൽ അതില്ല, അത് പരമാർത്ഥമാണ്. പക്ഷെ ആത്മബോധത്തിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഭേദബുദ്ധിയെ നിരാകരിക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. മന്ത്രത്തിൽ പറഞ്ഞത് ആത്മാവാരി ദ്രഷ്ടവ്യ ശ്രോതവ്യൂ മന്ദവ്യൂ നിരുദ്ധ്യാസിതവ്യൂ മൈത്രേയി ആത്മനോവ അരേ ദർശനേന ശ്രവണേന മത്യ വിജ്ഞാനേന ഇതം സർവം വിദിതം. അടുത്ത് ബ്രാഹ്മണ ക്ഷത്രിയാദി ഭേദത്തെ നിരാകരിക്കുന്നു. ബ്രഹ്മ തം പരാദാത് യോ അന്യത്ര ആത്മനോ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്ര ആത്മനക്ഷത്രം വേദ ലോകാഹ തം പരാദുഹു യോ അന്യത്ര ആത്മനോ ലോകാൻ വേദ ദേവാഹ തം പരാദുഹു യോ അന്യത്ര ആത്മനോ ദേവാൻ വേദ ഭൂതാനി തം പരാദുഹു യോ അന്യത്ര ആത്മനോ ഭൂതാനി വേദ സർവം തം പരാദാത് യോ അന്യത്ര ആത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യദയം ആത്മാ ഇതം സർവം ഇതയം ആത്മാ എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് ഇവിടെ ബ്രഹ്മതം പരാദാ നിന്ന് കഥം അന്യസ്മിൻ വിദ്യത അന്യൻ വിദ്യതം ഭവതി നൈഷദോഷ. ഇവിടെ പറഞ്ഞു മൈത്രേയി ആത്മനോ വിജ്ഞാനേന സർവം വിദിതം എന്ന് പറഞ്ഞു. ആത്മബോധം കൊണ്ട് സർവവും വിദിതമാകുന്നു. ആത്മബോധം കൊണ്ട് ആത്മാവ് തന്നെ വിദിതമാകും, സർവം എങ്ങനെ വിദിതമാകും? ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതേ അറിയപ്പെടും, മറ്റുള്ളവ അറിയപ്പെടത്തില്ല. ഇവിടെ ആത്മബോധം കൊണ്ട് സർവവും അറിയപ്പെടും എന്ന് പറഞ്ഞു. അതെങ്ങനെ? അന്നു കഥം അന്യസ്വൻ വിദിതേ അന്യത് വിദിതം ഭവതി. നമ്മളങ്ങനെ അതിരിച്ചിരിക്കും. ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയും. ആത്മാവനെ അറിയുന്നവൻ സർവജ്ഞനാണ്. അവൻ സർവത്തോണും തുരുമ്പും എല്ലാം അവൻ അറിയും. അതിനങ്ങനെ അർത്ഥമില്ല. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സർവവിഷയകമായ ജ്ഞാനമുണ്ടാകും, ഭൂതഭാവിയെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകും, സ്ഥൂല സൂക്ഷ്മങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, വ്യവഹിതവും വിപ്രകൃഷ്ടവുമായ വസ്തുക്കളെക്കുറിച്ചുള്ള, അതായത് മറിഞ്ഞിരിക്കുന്നതും ദൂരെ ഇരിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടെന്നല്ല അതർത്ഥം. അത് വ്യക്തമാക്കാൻ വേണ്ടി ഇവിടെ പറയുകയാണ്. നമ്മൾ മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും സിദ്ധിവിശേഷങ്ങളായിരിക്കും. അതിനാത്മബോധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മബോധം കൊണ്ട് എല്ലാം അറിയുമെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്തായാലും ഇവിടെ ആത്മാവിൽ നിന്നും അറിയാനായി മറ്റൊന്നുമില്ല. സർവത്തെയും അവൻ ആത്മാവായി അറിയുന്നു, അതാണ് പറയുന്നത്. അവൻ സർവത്തെയും അറിയുന്നു. അതാണ് കൂടെ ഇനി വിശദീകരിക്കാൻ പോകും. അല്ലാതെ ആത്മാവിനെ അറിഞ്ഞിട്ട് ഈ ലോകത്തുള്ള ഓരോ വിഷയങ്ങളെയും വേറെ വേറെ അറിയുന്നു എന്നുള്ള അർത്ഥമല്ല. ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചില സിദ്ധികളൊക്കെ ഉണ്ടായെന്ന് വരാം. അവർക്ക് അതീന്ദ്രിയമായ ജ്ഞാനം ഉണ്ടായെന്ന് പറയാം. അതിൻ്റെയൊക്കെ സന്ദർഭം വേറെയാണ്. ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, അതുകൊണ്ട് അറിയാനൊന്നും ശേഷിക്കുന്നില്ല. എല്ലാത്തിനെയും ആത്മാവായി തന്നെ അറിയുന്നു. ഇത് രണ്ടുമാണ് അതിന്റെ താല്പര്യം. നിഷദോഷ നഹി ആത്മവ്യതിരേകേണ ഭാഷകാരം പറയും. യത്കിഞ്ചിത് അസ്ഥി, ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയുന്നു, ആത്മവ്യതിരേകേണ യത്കിഞ്ചിത് അസ്ഥി, ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല. അത് തന്നെ, അതിനപ്പുറം ആ പറയുന്നതിന് താല്പര്യമൊന്നുമില്ല. യദി അസ്ഥി അസ്ഥി ആത്മീയത് സർവം യഥിയസ്ഥി നദ്വിദ്യം പറയുന്നു. അങ്ങനെയുണ്ട്, ആത്മാവിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിനെ അറിഞ്ഞാൽ അതറിയാതിരിക്കും. കാരണം ഇവിടെ പുസ്തകമുണ്ട്, മേശയുണ്ട്. പുസ്തകത്തെ അറിഞ്ഞാൽ മേശ അറിയാൻ കഴിയുന്നില്ല എന്നുണ്ട്. പുസ്തകത്തിൽ നിന്ന് മേശ വേറെയാണ്. പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകത്തെ അറിയാൻ കഴിയും. അതുപോലെ ആത്മാവിൽ നിന്ന് എന്തെങ്കിലും അന്യമായിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ അറിയുന്നുണ്ട്, അതിനറിയാൻ കഴിയില്ല. അതാണ് യദ്യ അസ്ഥി നദ്വിദ്യതം നദു അന്യ അസ്ഥി. ആത്മബോധം ഉള്ളവനെ സംബന്ധിച്ച് അങ്ങനെ രണ്ടാമതൊന്നില്ല. പിന്നെയോ ആത്മൈവത് സർവം, സർവവും ആത്മാവ് തന്നെ. സർവം എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായി ഇവിടെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ, പ്രപഞ്ചരൂപത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെന്ന് പറഞ്ഞു. സർവം ബ്രഹ്മപര്യായ, സർവവും ആത്മാവ് തന്നെയാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ടില്ല, ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഉണ്ടെങ്കിലേ അറിയുമോ അറിയില്ലേ എന്നുള്ള ചോദ്യത്തിനവിടെ പ്രസക്തിയുള്ളൂ. ഇത് രണ്ടാമതൊന്നുമില്ല. ഈ കാണുന്ന പ്രപഞ്ചമോ അതിനാണ് പറയുന്നത് സർവം. സർവവും ആത്മാവ് തന്നെയാണ്. ആത്മീയത്വ സർവം, ആത്മാവെന്ന് പറഞ്ഞാൽ താൻ സ്വസ്വരൂപം, അതാണ് ആത്മാവ്. അല്ല, ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഇതെല്ലാമായിരിക്കുന്നു എന്നല്ല. ആത്മാവെന്ന് എവിടെ പറയുന്നു അവിടെയെല്ലാം അതിനെ അന്തർമുഖമായി തന്നെ ഗ്രഹിക്കണം. താൻ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, അതാ പറയുന്നു. താൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. ഇത് അദ്വൈതം. ആത്മൈവത് സർവം, തസ്മാത് സർവം ആത്മനി വിദിതേ വിദിസ. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയും എന്ന് പറയുന്നു. അതായത് ഏതെങ്കിലും ഒരു ജീവന്റെ ഒരു വ്യക്തിയുടെ സർവജ്ഞതയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല. തസ്മാത് അതുകൊണ്ട് എന്നുവെച്ചാൽ, തസ്മാന്ന് വെച്ചാൽ ആത്മാവിൽ നിന്നും അന്യമായി മറ്റൊന്നും ഇവിടെ ശേഷിക്കാത്തതുകൊണ്ട്, തന്നിൽ നിന്നും അന്യമായി മറ്റൊന്നും ഇവിടെ ശേഷിക്കാത്തതുകൊണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഇതെങ്ങനെയാ പറയുന്നു? സർവം തസ്മാത് സർവം ആത്മനി വിദ്യതേ വിദ്യതസ്യാത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവത്തെയും താനായി തന്നെ അറിയുന്നു. കഥം പുനരാത്മൈവ ശ്രമിത്തിയത് ശ്രാവേതി. എങ്ങനെയാണ് സർവവും ആത്മാവായി തന്നെയിരിക്കുന്നത്? താൻ ആത്മാവാണെന്ന് പറഞ്ഞ് മനസ്സിലായി. സർവവും ആത്മാവാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അത് ശ്രാവേതി. അതാണ് അടുത്ത ശ്രുതി അടുത്ത് പറയുന്നത്. ബ്രഹ്മ ബ്രാഹ്മണ ജാതിഹി തം പുരുഷം പരാദാ പരാദധ്യാ പരാകുര്യാ. ബ്രഹ്മക്ഷേത്രം എന്നാൽ ഇവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ജാതി ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വാസ്തവമാണല്ലോ. ബ്രാഹ്മണനും ക്ഷത്രിയനും ഒക്കെ പറയുന്ന ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇതൊക്കെ എഴുതിയത്, ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ആ ഓരോ ഗോത്രത്തിലും അഭിമാനിക്കുന്നവരോട് പറയുക, ഞാൻ ബ്രാഹ്മണനാണ് എന്ന് കരുതുന്നു, താൻ ക്ഷത്രിയനാണെന്ന് കരുതുന്നു എന്ന് പറയുന്നു. ഏതൊരുവനാണോ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ തം പുരുഷം തന്നെ താൻ ആത്മാവായിരിക്കെ പരമാർത്ഥമായിരിക്കെ തന്നെ ബ്രാഹ്മണൻ എന്ന് കാണുന്നത്, എന്നുവെച്ചാൽ ബ്രാഹ്മണൻ എന്ന അഭിമാനത്തോടുകൂടി കാണുന്നത്, അവനെ പരാദധ്യാതവനെ തിരസ്കരിക്കണം, ബഹിഷ്കരിക്കണം, കൂട്ടത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ്. അവൻ ആത്മാവായിട്ടല്ല കാണുന്നതെങ്കിൽ പരാഗുര്യാതെന്ന് പറഞ്ഞാൽ അതിന്റെ നേരിട്ടുള്ള അർത്ഥം തിരസ്കരിക്കണമെന്നാണ്. പുല കുളിച്ച് പിണ്ടം വയ്ക്കണം എന്ന് പറയും, അതാ പറയുന്നു. അതായത് ബ്രാഹ്മണജാതി ഏതൊരുവനാണോ തന്നെ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്നത് അവനെ ആ ജാതിയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഈ ശ്രുതി പറഞ്ഞിരുന്നത്. അനുസരിച്ചാണെങ്കിൽ ഇന്നെല്ലാം പുറത്തായ ബ്രാഹ്മണനേ ഉള്ളൂ, പുറത്തായ ക്ഷത്രിയനേ ഉള്ളൂ. ഇത്രയും ശ്രുതി വ്യക്തമായി പറഞ്ഞിരിക്കുകയേ വീണ്ടും ഇങ്ങനെയുള്ള അഭിമാനങ്ങൾ അതിൻ്റെ പേരിൽ ഉള്ള എന്തായാലും വച്ചു പുലർത്തുന്നവരെ ആണ് ചിലപ്പോൾ ഞാൻ അറിയാതെ വിമർശിച്ചു പോകുന്നു. മനഃപൂർവ്വമല്ല, വിദ്വേഷം കൊണ്ടല്ല, ഈ സത്യം മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്നിട്ടും ഇന്നും മനുഷ്യൻ, അത് ഏത് അഭിമാനമായാലും ശരി, ബ്രാഹ്മണൻ എന്നുള്ള അഭിമാനമായാലും ശരി, ചണ്ടാളൻ എന്നുള്ള അഭിമാനമായാലും ശരി, ഏതായാലും ശരി, അങ്ങനെ ഒരു അഭിമാനമുള്ളവനെ എന്താണോ ബ്രഹ്മ ബ്രാഹ്മണജാതി ഇത്തം പുരുഷം പരാദാ, അവനെ പുറത്താക്കിക്കൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്, തിരസ്കരിക്കാനാണ്. പരാദധ്യാ പരാകുര്യാ, ആരെയാ പുറത്താക്കേണ്ടത് കൂട്ടത്തിൽ നിന്ന്? യഹ കം ചോദിക്കുന്നു, ആരെയാ പുറത്താക്കേണ്ടത്, ആരെയാ തിരസ്കരിക്കേണ്ടത്? യഹ അന്യത്ര ആത്മന ആത്മസ്വരൂപ വ്യതിരേകേണ തൻ, വാസ്തവത്തിൽ താൻ ആത്മാവാണ് എന്നാൽ ആത്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമായി തന്നെ ആത്മാവായി അറിയാതെ ആത്മസ്വരൂപത്തിൽ നിന്നും ഭിന്നമായി അന്യമായി അന്യത്ര ആത്മസ്വരൂപം വ്യതിരേകേണ ആത്മൈവ ന ഭവതി ഇയം ബ്രാഹ്മണജാതി, ആത്മാവല്ല മറിച്ച് ബ്രാഹ്മണജാതിയാണ്. ഇതി യോ വേദ, എന്നാരാണോ അറിയുന്നത് അവനെ പരാദധ്യാ, അവനെ തിരസ്കരിക്കണമെന്ന്, അവൻ നശിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നീ ജാതി അഭിമാനമുള്ള ആരെങ്കിലും ഇത് അംഗീകരിക്കും? ഈ പറയുന്ന കാര്യം ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അംഗീകരിക്കും? ഇല്ല. അപ്പൊ പിന്നെ അവരെന്ത് ഭാഷയിലാണ് പറയേണ്ടത്? ശരി, ഇതൊന്നും അറിയാത്ത മനുഷ്യരെ ഇത്തരം അഭിമാനങ്ങളിൽ നടക്കുന്നത് നോക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞ ആൾക്കാരും ഇത്തരം അഭിമാനങ്ങളെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വയലന്റ് ആകും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തം പരാദധ്യാ സാ ബ്രാഹ്മണജാതിർ അനാത്മസ്വരൂപേണ മാം പശ്യതീരി, അവനെ സാ ബ്രാഹ്മണജാതി ആ ബ്രാഹ്മണ ജാതി ആ ബ്രാഹ്മണ സമൂഹം അനാത്മസ്വരൂപേണ മാം പശ്യതി, തന്നെ അനാത്മാവായി കാണുന്നു, അവൻ ബ്രാഹ്മണനായി കാണുന്നു എന്നുള്ളത് കൊണ്ട് പരാകുര്യാ, അവനെ തിരസ്കരിക്കണം. അതുകൊണ്ട് അത്തരം ജാതി അഭിമാനമുള്ളവരെ ധൈര്യമായിട്ടും തിരസ്കരിക്കണം, അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കണം. അഭിമാനമുള്ളവരെ, അത് ഏതായാലും ശരി, അത് ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ബ്രാഹ്മണനെന്നുള്ള ഉത്കർഷമോ ചണ്ടാളനെന്നുള്ള അപകർഷതയോ ഏതായാലും ശരി, അതില്ലാതെ പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. വ്യക്തമായി പറയുന്നു എന്തുകൊണ്ട്? പരമാത്മാ ഹി സർവേഷാം ആത്മാ, സർവേഷാം ആത്മാ, സർവരുടെയും സ്വരൂപം പരമാത്മാവാണ്, അവിടെ ഭേദമില്ല. പിന്നെയും ഭേദമുണ്ടെന്ന് കരുതിയാൽ അവന് നല്ല തള്ളു കൊടുക്കണം, ഉപദേശം കൊണ്ട് നന്നാകുന്നില്ലെങ്കിൽ എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? അവൻ പുരുഷാർത്ഥത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകുന്നു. പരമപുരുഷാർത്ഥമായ അതെന്തോ അതവന് നഷ്ടപ്പെടുന്നു. വ്യാഖ്യാതാവ് പറയും. അതുകൊണ്ടാണ് പറയുന്നത്, നവന മനുഷ്യനായിട്ട് ഇത് എങ്ങനെ, ഇതൊരു അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്നും അന്നും മനുഷ്യരുടെ ഇടയിൽ പ്രസിദ്ധമായിരിക്കുന്ന അഭിമാനമാണ് ജാത്യഭിമാനം. ആ ജാത്യഭിമാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അതുപോലെയുള്ള മറ്റഭിമാനങ്ങളും, കുലാഭിമാനം, വർണ്ണാഭിമാനം, നേരത്തെ ആശ്രമാഭിമാനം, ഇത്തരം അഭിമാനങ്ങളെല്ലാം കൊണ്ടു നടക്കുന്നവന് തിരസ്കരിച്ചിരിക്കുക എന്നാണ്. അതാത് സമൂഹത്തിനോട് പറയുകയാണ്. ഇവിടെ ഇപ്പം ബ്രാഹ്മണ സമൂഹത്തിനോട് പറയുന്നു. എന്തുകൊണ്ട്? അവൻ അറിയേണ്ടത് താൻ തൻ്റെ സ്വരൂപം പരമാത്മാവാണെന്നാണ് അറിയേണ്ടത്. വലിയ പ്രമാദം അവന് സംഭവിച്ചിരിക്കുകയാണ്. തഥാ ക്ഷത്രം ക്ഷത്രിയജാതി തഥാ ലോകഃ ദേവഃ ഭൂതാനി സർവവിധം ബ്രഹ്മേദിയാനി അനുക്രാന്താനി താനി താനി സർവാണി ആത്മീവ. മുമ്പ് പറഞ്ഞല്ലോ സർവം ബ്രഹ്മ എന്ന് പറഞ്ഞു. ആ സർവം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ഈ പറയുന്ന ബ്രാഹ്മണൻ. അവൻ ബ്രാഹ്മണനല്ല, ബ്രഹ്മമാണ്. ക്ഷത്രിയൻ, അവൻ ക്ഷത്രിയനല്ല, ബ്രഹ്മമാണ്. ലോകാഹ, മറ്റ് ലോകങ്ങളെല്ലാം. ദേവാഹ, ദേവന്മാരെല്ലാം. ഭൂതാഹ, പ്രാണികളെല്ലാം. സർവം ബ്രഹ്മമാണ്. സർവമിതം ബ്രഹ്മ ഇത് ഞാൻ അനുക്രാന്താനി സർവം ബ്രഹ്മമെന്ന് ഏതിനെയെല്ലാമാണ് അവിടെ സർവശബ്ദം കൊണ്ട് പരാമർശിച്ചത്? താനി സർവാണി സർവതും ആത്മൈവ താൻ തന്നെയാണ്. ഇവിടെ പറയുന്നത് നിധിധ്യാസനത്തിന്റെ ഫലമാണ് എന്ന് വെച്ചാൽ, നിധിധ്യാസനമെന്ന് പറയുന്ന ആ ബോധമുള്ളവൻ, അനന്യായത്വ വിജ്ഞാനം എന്ന് പറഞ്ഞു, അങ്ങനെയുള്ളൊരു ബോധമുള്ളവന്റെ കാഴ്ചപ്പാടെന്താണ്? അതാണ് പറയുന്നത്. തന്നെ ഇങ്ങനെ അറിയുന്നതോടുകൂടി തീർന്നതല്ല. ലോകത്തെ അവൻ അറിയുന്നത് ആത്മാവായിട്ടാണ്. മഹാത്മാക്കളെല്ലാം അങ്ങനെയാണ് കാണുന്നത്. ആത്മസ്വരൂപമായി സ്വസ്വരൂപമായി തന്നെയാണ് ലോകത്തെ എല്ലാം കാണുന്നത്. താനി സർവാണി ആത്മീയവ. ഇത്രയും വ്യക്തമായിട്ടിവിടെ നേരിട്ട് തന്നെ യാതൊരു വളവും തിരിവും മറവൊന്നും ഇല്ലാതെ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജാത്യഭിമാനമോ കുലാഭിമാനമോ വർണ്ണാഭിമാനമോ ആശ്രമാഭിമാനമോ ഒന്നും പാടില്ല. മറിച്ച് താൻ ആത്മാവാണെന്ന്, തൻ്റെ സ്വരൂപം പരമാത്മാവാണെന്ന് അറിയുന്നു. അതുപോലെ ലോകത്തെ അറിയുക. അതുകൊണ്ടെന്താണ് ഏതയം ആത്മാ? എന്തുകൊണ്ട് യസ്മാ ഇങ്ങനെ പറയുന്നു? അയം ആത്മാ, ഇവൻ ആത്മാവാണ്. ഏതൊരുവനെയാണോ നീ ബ്രാഹ്മണനെന്ന് കാണുന്നത്, അയം അവൻ ആത്മാവാണ്. ഏതൊരുവനെയാണോ നീ ക്ഷത്രിയനെന്ന് കാണുന്നത്, അവൻ ആത്മാവാണ്. ഏതൊരുവനെയാണോ നീ ചണ്ഡാളനെന്ന് കാണുന്നത്, അവൻ ആത്മാവാണ്. യദ് അയം ആത്മാ യസ്മാ അയം ആത്മാ യോ അയം ആത്മാ ദ്രഷ്ടവ്യ ശ്രോതവീതി പ്രകൃതഃ പറയുന്നു. ഇവിടെ ദ്രഷ്ടവ്യ ശ്രോതവ്യ എന്നെല്ലാം പറഞ്ഞല്ലോ, തന്റെ വാസ്തവ സ്വരൂപത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ യസ്മാദ് ആത്മനോ ജായതേ ആത്മനീവലീയതേ ആത്മമയം ച സ്ഥിതികാലേ ആത്മം വ്യതിരികേണ ആഗ്രഹണാ ആത്മേവേദ സർവം. അതിനെ വീണ്ടും മറ്റൊരു തരത്തിൽ പറയുന്നു, യസ്മാദ് ആത്മനോ ജായതേ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം യാതൊരു സ്വരൂപത്തിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊരു പരമാത്മാവിൽ നിന്നാണോ ഉണ്ടായത്, ഏതൊരു തന്റെ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നാണോ ഉണ്ടായത്, ആത്മനീവലീയതേ ഏതൊരു സ്വരൂപത്തിലാണോ വിലയിക്കുന്നത്, ആത്മമയം ച സ്ഥിതികാല. അതുകൂടെ പ്രത്യേകം പറയും. അത് ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ആത്മാവിൽ നിന്നുണ്ടായി ആത്മാവിൽ ലയിക്കുമ്പോൾ മാത്രമല്ല, ഇങ്ങനെ നിൽക്കുമ്പോഴും ഇങ്ങനെ അനുഭവപ്പെടുമ്പോഴും എങ്ങനെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ ലോകങ്ങൾ ദേവന്മാർ ഭൂതങ്ങൾ ഇങ്ങനെയെല്ലാം അനുഭവപ്പെടുമ്പോഴും ആത്മവ്യതിരികേണ അഗ്രഹണ ആത്മാവിൽ നിന്ന് അന്യമായി ഇതിനെ ഗ്രഹിക്കാൻ പാടില്ല, ഇതിനെല്ലാം ആത്മാവായി തന്നെ ഗ്രഹിക്കണം, അല്ലെങ്കിൽ കാണുന്ന രൂപത്തിൽ ഇതിനെ ഗ്രഹിക്കാൻ പാടില്ല. അതാണ് ആത്മബോധം. ആത്മവ്യതിരകമായി അഗ്രഹണം എന്ന് വെച്ചാൽ എന്താണ്? ആത്മവ്യതിരമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഒരുവൻ, ആത്മബോധമുള്ളവൻ. ഇതിനെ ആത്മാവായി ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ സ്ഥിതി കാലത്തിന് എന്ന് പറയും. ഇപ്പൊ സാധാരണ പറയുന്നത് ഇതൊരു തത്വമാണ്, പക്ഷെ നമ്മുടെ വ്യവഹാരത്തിൽ വരുമ്പോഴത്തേക്ക് അതിനെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇങ്ങനെയുള്ള ഭേദത്തിലെ കാണാൻ പറ്റുമെന്ന് സാധാരണ പറയും. അതിനിവിടെ നിഷേധിക്കുകയാണ്, സ്ഥിതി കാലത്തിലും എന്നാണ്. അതാണ് തത്വം, മുമ്പ് പറഞ്ഞതല്ല തത്വം. ഇതിങ്ങനെ നിലനിൽക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭേദരൂപത്തിൽ നിലനിൽക്കുമ്പോഴും എന്നാണ്. അതാണ് സ്ഥിതികാലം. ഈ ഭേദം നമുക്ക് അനുഭവപ്പെടുന്നതിനാണ് സ്ഥിതികാലം എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്പത്തിക്ക് മുമ്പ് ഭേദം നമുക്ക് അനുഭവപ്പെടുന്നില്ല, നാശത്തിന് ശേഷവും ഭേദം അനുഭവപ്പെടുന്നില്ല. ഭേദം അനുഭവപ്പെടുന്നത് സ്ഥിതികാലത്തിലാണ്. അവിടെയും ആത്മം വ്യതിരേകണ ഗ്രഹണ ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെയും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ജാതിഭേദമോ മതഭേദമോ ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആത്മേയവ സർവം, ഈ സ്ഥിതികാലത്തിലും ഈ നാനാത്വ ബോധമുള്ളപ്പോഴും ഇത് പലതായി പ്രതീതമാകുമ്പോഴും അനുഭവപ്പെടുമ്പോഴും ഇത് ആത്മാവ് തന്നെയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ഇത് പലതായി പ്രതീതമാകുന്നു. ആ പലതായി പ്രതീതമാകുന്നതല്ല സത്യം, അത് ഭ്രാന്തിയാണ്. ആ ഭ്രാന്തിയെ ആശ്രയിച്ചുകൊണ്ടാണോ വ്യവഹാരം, അതോ സത്യത്തെ ആശ്രയിച്ചുകൊണ്ടാണോ ഒരു സത്യദർശി ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തിനാശ്രയിച്ച് ചെയ്യണം? ഭ്രാന്തിയെ ആശ്രയിച്ചാണ് ഒരാളുടെ വ്യവഹാരമെങ്കിൽ അയാൾ ഭ്രാന്തനാണ്, അയാൾ സത്യദർശി എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് സത്യത്തെ ആശ്രയിച്ചാണ് ഒരാളുടെ വ്യവഹാരമെങ്കിൽ അയാൾ സത്യദർശിയാണ്. അങ്ങനെയുള്ളവരെ സത്യദർശി എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഭേദ ബുദ്ധി ഇല്ലാത്തവന് മാത്രമേ സത്യദർശി എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ ഏത് സ്വാമിയായാലും ശരി, ഏത് പണ്ഡിതനായാലും ശരി, അയാളെ സത്യദർശി എന്ന് പറയാൻ പറ്റത്തില്ല. അയാൾ ഏത് സ്ഥാനത്തിലിരുന്നാലും ശരി, ഏത് ശങ്കരാചാര്യരായാലും ശരി, ഭ്രാന്തിയെ ആശ്രയിച്ചാണ് വ്യവഹാരം നടത്തുന്നതെങ്കിൽ അയാൾ സത്യദർശിയല്ല. മറിച്ച് ഈ പറയുന്ന സത്യദർശനത്തെ ആശ്രയിച്ചിട്ടാണ് അയാളുടെ വ്യവഹാരമെങ്കിൽ അയാൾ സത്യദർശിയാണ്. എന്തുകൊണ്ട്? ആത്മവ്യതിരേകേണ അഗ്രഹണ, സ്ഥിതികാലത്തിലും ആത്മതത്വം അല്ലാതെ മറ്റൊന്നിനെയുടെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവ സർവം, അതുകൊണ്ട് ആത്മാവ് തന്നെയാണ് സർവവും. ശിഷ്യതി ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യേ നമഃ.